ഗുരു ഒരു സംഭാഷണത്തിൽ പറയും, നിശ്ചലമായ അറിവ് എന്ന് പറയും. ഒരാളോട് അദ്വൈതത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നിശ്ചലമായ അറിവ്, നിശ്ചലമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരറിവിലാണോ സുഖദുഃഖങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ അറിവ്. സുഖദുഃഖങ്ങൾ അതിന്റെ ഇല്ലായ്മ അതിനൊക്കെ ആധാരമായിരിക്കുന്ന അറിവ്, ആ അറിവിനെയാണ് മുക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ അറിയുന്ന ഒരറിവുണ്ട്, അതിനെയാണ് അറിയുന്ന അറിവെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളറിയും, കുറച്ച് കഴിയുമ്പോൾ അറിവ് നമ്മളെ കാണത്തില്ല, മറഞ്ഞു പോകും, വീണ്ടും നമ്മളറിയും. കേൾക്കുമ്പോൾ അറിവുണ്ടാകുന്നു, ചിന്തിക്കുമ്പോൾ അറിവുണ്ടാകുന്നു, വായിക്കുമ്പോൾ അറിവുണ്ടാകുന്നു. ഇതൊന്നും നിശ്ചലമായ അറിവല്ല, ചലിക്കുന്ന അറിവാണ് എന്ന് വെച്ചാൽ മാറുന്ന അറിവാണ്. ഈ അറിവിനല്ല മുക്തി എന്ന് പറയുന്നു. പലയിടത്തും അങ്ങനെ തെറ്റായി ധരിച്ചെഴുതിയിരിക്കുന്നു. മറിച്ച് നമ്മൾ എന്തിനെ സംബന്ധിച്ചാണോ ചിന്തിക്കുക, ഇതിന്റെ എല്ലാത്തിന്റെയും ആധാരമായിരിക്കുന്ന ഒരു അറിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരറിവുണ്ടാകും, അറിവല്ല. ഏതെന്തിനാണോ നമ്മൾ എല്ലാത്തിനും ആധാരമായി അറിയുന്നത്, ആ അറിവ്, ആ അറിവിനെയാണ് മുക്തി എന്ന് പറയുന്നത്. അതിനാണ് ആത്മാവ് ഇവിടെ ചിതാത്മാവെന്ന് പറഞ്ഞത്. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളതറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും ഒക്കെ അത് മുക്തിയല്ല, അത് മുക്തം തന്നെ. അറിയണം നിർബന്ധമൊന്നുമില്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതാണ് മുക്തം എന്ന് പറയുന്നത്. അതാണ് മുക്തിയെ കുറിച്ചുള്ള ഏറ്റവും, അദ്വൈതികളുടെ ഏറ്റവും മുഖ്യമായ കാഴ്ചപ്പാട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിശ്ചയിക്കുന്നു നിശ്ചയിക്കുന്നില്ല എന്നുള്ള വിഷയമല്ല, നിശ്ചയിച്ചാലും നിശ്ചയിച്ചിട്ടില്ല. അതിന് സാറിന് പറയുന്നത് എന്താ, എങ്ങനെയാ പറയുന്നത്? ആത്മസ്വരൂപമാണ് മുക്തി. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് കയറിപ്പോകുന്നു, തിരിച്ചിറങ്ങി വരുന്നു, എന്തെങ്കിലും ഒരു അനുഭൂതി ഉണ്ടായി, എന്തെങ്കിലും ഒരു അതുണ്ടായി, ഇതുണ്ടായി, ഇതൊന്നും മുക്തിയാണ്. ഇതൊക്കെ മാറുന്ന അറിവല്ലേ എന്നാണ് പറഞ്ഞ് നിശ്ചലമായ അറിവെന്ന് പറഞ്ഞത്. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. ആത്മസ്വരൂപം അല്ലെങ്കിൽ അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മുക്തി ഒരാൾക്ക് സമ്പാദിക്കാൻ ഒക്കത്തില്ല, കളയാൻ പറ്റത്തില്ല. ഹേയ ഉപാധേയ ദാശൂന്യം ഇനി പറയും ഇവിടെ തന്നെ. ഹേയ ഉപാധേയൊന്നും അവിടെ നടക്കില്ല, അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മുക്തി അവൻ കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, മുക്തിയെ നേടി എന്ന് പറയാൻ പറ്റില്ല. വ്യക്തമായും ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് നമ്മളീ പറയുന്ന നിശ്ചയമോ അല്ലെങ്കിൽ ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം അറിഞ്ഞു എന്ന് പറയുന്നു, സമാധിയിലറിയും, എങ്ങനെ ഒരു ജ്ഞാനമുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനെല്ലാം മുക്തിക്ക് കാരണമെന്നാണ് പറയുന്നു, അതല്ല മുക്തി. എന്തുകൊണ്ടതിനെ മുക്തിക്ക് കാരണമെന്ന് പറയുന്നു? എന്തുകൊണ്ടാണ് അറിവ് ഒരാൾക്കുണ്ടായാൽ ശരിയായ അറിവ്, എന്നുവെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് ഒരാൾക്കുണ്ടായാൽ മുക്തിയെ സംബന്ധിച്ചുള്ള ഭ്രമം അതില്ലാതാകുന്നു, മുക്തിയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അതില്ലാതാകുന്നു, മുക്തിയെ സംബന്ധിച്ച് വരുന്ന സംശയങ്ങൾ അതില്ലാതാകുന്നു. ഇതിനേക്കാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അതുകൊണ്ടത് മുക്തിക്ക് കാരണമായി തീരുന്നു. ആത്മാവിൽ അതിനൊരു മാറ്റം വരുത്താൻ കഴിയില്ല. മുക്തി നിത്യസിദ്ധമെന്ന് പറയുന്നത്, നിത്യമുക്തൻ എന്ന് പറയുന്നത്, ഇതൊക്കെ അദ്വൈതികൾ പറയുന്നതാണ്. ഇവിടെ പറയുന്ന ഇതേ ആശയം തന്നെ. ചുരുക്കി പറഞ്ഞ എന്താണ്, ഈ അറിവും മറ്റും ഇതെങ്ങനെയുള്ള അറിവായാലും ശരി, അറിവില്ലായ്മ ഇല്ലാതാക്കും. അറിവില്ലായ്മ ഏത് തരത്തിലായാലും ശരി അതിനെ ഇല്ലാതാക്കും, അങ്ങനെ അത് മുക്തിക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഭവന് മുക്തിയെക്കുറിച്ചൊരു ശരിയായ ജ്ഞാനം ഉണ്ടാകും എന്നാണ് ഇന്നതാണ് മുക്തി എന്ന് പറയുന്നത്. കുറച്ച് ശരിയായ അറിവുണ്ടാകും, അതുകൊണ്ടാണ് അറിവ് കൊണ്ട് മുക്തി എന്ന് പറയുന്നത്. മുക്തിയെ സംബന്ധിച്ച് ശരിയായ അറിവുണ്ടാകും, അത് പറയും അറിവ് കൊണ്ട് മുക്തി എന്ന് പറയും. ഇല്ലെങ്കിൽ അവന്റെ അറിവില്ലായ്മ തന്നെ അവന്റെ മുക്തിക്ക് തടസ്സമായിരിക്കും. നിത്യയെ സംബന്ധിച്ച് ഒരുപാട് ഭ്രാന്തിയും കൽപ്പനകളും എല്ലാം ഉണ്ടായിരുന്നു. അവൻ മുക്തനല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് അവൻ ശരിക്കും മുക്തനല്ലാത്തതുകൊണ്ടല്ല, മുക്തൻ തന്നെ അവനുപതിന് മുക്തനല്ല എന്ന് പറയുന്നതുകൊണ്ട് പറയുന്നു. എന്തുകൊണ്ടാ പറയുന്നു? മുക്തിയെ സംബന്ധിച്ചുള്ള ഇത്തരം ഭ്രാന്തികളും കൽപ്പനകളും അറിവില്ലായ്മയൊക്കെ അവന്റെ ഉള്ളിൽ ഇരിക്കുന്നോണ്ടാണ് അവനെ പറയുന്നത് ഇവൻ മുക്തനല്ല. വാസ്തവത്തിൽ അവൻ മുക്തനല്ലാത്തതുകൊണ്ടല്ല, വാസ്തവത്തിൽ എല്ലാവരും മുക്തരാണ്. ഇതാണ് ദ്വൈതത്തിന്റെ നിലപാട്. അറിവ് തന്നെ മുക്തി. അപ്പൊ പിന്നെ അറിവ് തന്നെയാണ് മുക്തിയെങ്കിൽ പിന്നെ താൻ മുക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? മുക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, മുക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. ആ എന്ന് പറയാം, അത് മുക്തിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദ്യം വരും. ഒരാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അതെല്ലാം ഈ പറഞ്ഞ അവന്റെ അറിവില്ലായ്മ മാറ്റാൻ വേണ്ടി, മുക്തിയെ നേടിയെടുക്കാൻ വേണ്ടിയല്ല. മുക്തി സാധ്യമല്ല, പ്രവൃത്തിയിലൂടെ നേടുന്ന ഒന്നല്ല, പ്രാപ്യമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് പ്രാപിക്കേണ്ട ഒന്നല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മുക്തിയെ സംബന്ധിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അത് പ്രാപ്യമല്ല, അത് സാധ്യമല്ല, നേടിയെടുക്കേണ്ടതല്ല, മുക്തനാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയുന്നതോടുകൂടി അവന്റെ അറിവില്ലായ്മ നശിക്കുന്നു. അവന്റെ ബോധമില്ലായ്മ നശിക്കുന്നു. ബോധമില്ലായ്മ നശിക്കുമ്പോൾ വിശാന്തനാകും. ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോ അറിവ് ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഈ നേടുന്ന അറിവ് നമുക്ക് നേടാൻ പറ്റും. അറിവ് നമ്മളെപ്പോഴും നേടിക്കൊണ്ടിരിക്കുകയാണ്. നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നേടുന്ന അറിവ്, ആ അറിവ് അതിനെ നമുക്ക് മുക്തി എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു അറിവിനെയും കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയും, ഓ അയാളൊരു മഹാജ്ഞാനിയാണെന്ന് പറയും. മഹാജ്ഞാനി എന്ന് പറയും. മഹാജ്ഞാനിയുടെ തലക്കിട്ടൊരു നല്ല കൊട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ഞാൻ കാണും എന്നെ അവിടെ. പിന്നെ എല്ലാവരും പുക പോലെ തോന്നും. ഏത് ജ്ഞാനിയായാലും പിന്നെ ഞാനൊന്നും കാണത്തില്ല. അത് തട്ടുകൊടുക്കണമെന്നില്ല. തലയ്ക്കകത്തൊരു ട്യൂമർ വന്നാണ് തീർന്നു, ഇടപാട് തീർന്നു. പിന്നെ അയാളുടെ ജ്ഞാനം എന്താണ്? അയാൾ പറയുന്നത് എന്താണ്? പിന്നെ നിൽക്കില്ല, കാനും ഇല്ലാതായി. ഇനി അതും വേണ്ട. ഞാനി എന്ന് എന്തെങ്കിലും മാദകദ്രവ്യങ്ങൾ സേവിച്ചാണ് ലഹരി ഉണ്ടാക്കുന്ന സാധനം, പിന്നെ ഞാനും കാണും. എന്തെങ്കിലും മാദക ശക്തിയുള്ള മാദകദ്രവ്യങ്ങൾ എന്തെങ്കിലും ഒരു ജ്ഞാനി സേവിച്ചു കഴിഞ്ഞാൽ അറിയാതെ, അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ അറിയാതെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ജ്ഞാനം കാണും അവിടെ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് അല്ല മുക്തി എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ മാറി മാറി വരും. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിനെ കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും, അതിനിടയ്ക്ക് വിശപ്പോ ദാഹവും ഒന്നാ കൈവച്ച് നോക്കും. ഭക്ഷണത്തിന്റെ സമയമായി, രാവിലെ അവിടെ എന്തായാലും ഇഡ്ഡലിയാണോ ദോശയാണോ, ആ ചിന്തയൊക്കെ പോവും. എന്തേ മനസ്സിങ്ങനെ വില ഒഴിക്കുമ്പോ ഇതും വരും. ലോകത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകവിചാരമായിരിക്കും മനസ്സിൽ വരുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലങ്ങനെയാണ്. അപ്പൊ ജ്ഞാനവും ഒരു ജ്ഞാനവും മനസ്സിലങ്ങനെ കെട്ടി നിർത്താൻ പറ്റിയില്ല. വെള്ളമൊക്കെ കെട്ടി നിർത്തുന്നത് അതിങ്ങനെ മനസ്സിന്റെ സ്വഭാവമാണ്. അതിങ്ങനെ ചലിച്ച് മാറിക്കൊണ്ടേയിരിക്കും, മാറുന്നാറും. ജ്ഞാനമല്ല, ആ ജ്ഞാനത്തെ അല്ല പറയുന്നത്. അതാണ് ഇതിന്റെ പറയുന്നത് നിശ്ചലമായ അറിവ് എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാറിന് പറയുന്ന ഉദാഹരണം, ഒരു സ്ക്രീൻ, ഒരു സിനിമ നടന്നുകൊണ്ടേയിരിക്കും, സ്ക്രീനിനെ അത് ബാധിക്കുന്നില്ല. അതുപോലെ ഞാൻ നിശ്ചലമായ അറിവെന്ന് പറയും. അതിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുക്തി എന്ന് പറയുന്നത്. അത് മുക്തിയെ മനസ്സിലാക്കേണ്ട ഒരു രീതി. ഇനി മറ്റു രീതികളിലും അത് മനസ്സിലാക്കാം. ഇതൊരു രീതിയില്ല. മറ്റു രീതി എങ്ങനെ മനസ്സിലാക്കാം? സമാധി. അവിടെ പിന്നെ മനസ്സ് ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഈ കേവലമായ നിശ്ചലമായ അറിവ് മാത്രം, അവിടെ ബുദ്ധി ജ്ഞാനമൊന്നും. അങ്ങനത്തെ ഒരു സമാധിയിലെത്തണം. സമാധിയിലെത്തിച്ചേരണം. അതിന് മുമ്പ് പല സമാധികളുണ്ട്. അതുപോലെ ഒരു അറിവില്ലാത്ത ഇതാണ് സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്ന അറിവ്. ദീ അറിവല്ല, നമ്മളെ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ്. അത് മുക്തി എന്ന് പറയാം. ഇനി മറ്റു രീതിയിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് അറിവുണ്ടാകും, ഈ അറിവെന്ന് പറയുന്നത് അതിൽ നിന്ന് അന്യമല്ല, അത് യുക്തിയിലൂടെ മനസ്സിലാക്കുന്നതാണ്. മണ്ണിൽ നിന്ന് പാത്രം വേറെയല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. സമുദ്രത്തിൽ നിന്ന് തിര വേറെയല്ല. അതുപോലെ ഈ നിശ്ചലമായിരിക്കുന്ന അറിവിൽ നിന്ന് അന്യമല്ല ഒന്നും, അറിവെന്ന് മാത്രമല്ല, ഒന്നും അതിൽ നിന്ന് അന്യമല്ല. ഒന്നും അന്യമല്ലെങ്കിൽ ഇവിടെ മുക്തമല്ലാത്തതായിട്ടൊന്നുമില്ല, മുക്തി അല്ലാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു അതൊരു യുക്തിയാണ്, അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. അങ്ങനെയും മനസ്സിലാക്കാൻ മുക്തി. അപ്പൊ ഒരാൾ പറയണ എല്ലാം മുക്തമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെയും അതിനെ ധരിക്കാം, ഒരു വഴിയുണ്ട്. അത് മറ്റൊരു യുക്തി വിചാരത്തിലൂടെ ഇങ്ങനെയും മുക്തിയെ വിശദീകരിക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ മുക്തിയുടെ വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണങ്ങളാണ്. ഒരാൾ അറിഞ്ഞു, ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്നൊക്കെ അറിഞ്ഞു ഒരാൾ. ശരി, അങ്ങനെ ഒരാൾക്ക് അറിവുണ്ടായി. അയാളോട് ചോദിക്കണേ, അറിവ് എന്താണ്? ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ അറിവും ആത്മാവിൽ നിന്ന് അന്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മാവല്ലാതെ ഒന്നുമില്ല എന്ന് വെച്ചാൽ മുക്തമല്ലാത്ത ഒന്നും ഇല്ല എന്ന് മുക്തിയെ നമുക്ക് അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? മുക്തിയെ നിർവചിക്കുകയാണ്, നമ്മളെ ബുദ്ധി കൊണ്ട് നിർവചിക്കുകയാണ്, അതിനെ വിശദീകരിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെയും ആകാം, ഇതൊക്കെ നമ്മുടെ മനനം, വിചാരം. അതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം കൊടുക്കുന്ന വിശദീകരണങ്ങളാണ് മുക്തിയെ സംബന്ധിച്ചുള്ള ഈ ദർശനമാല. ഇതിലൊക്കെ നിരന്തരം ഈ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്നതാണ്, മുക്തി ഇന്നതാണ്, നിരന്തരം അതിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശദീകരണങ്ങൾ മനസ്സിലാക്കി നമ്മളും അതിനെ വിശദീകരിക്കുന്നു. അപ്പൊ മുക്തിയെ പലതരത്തിലും വിശദീകരിക്കാം. അപ്പോ അത് എന്താണ് എന്നുള്ളത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തല്ല എന്നുള്ളത് രണ്ടും അറിയുന്നു. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. എന്താണെന്ന് പറയും, എന്തല്ലെന്ന് പറയും. അപ്പൊ നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും എന്താണ്? അങ്ങനെ വ്യാഖ്യാനം കേൾക്കുന്നതാണ്, വ്യാഖ്യാനിക്കുന്നതാണ്, പറയുന്നവൻ, ഇവരിലൊക്കെ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞ അതിനെ കുറിച്ചാണ്. അതിനൊക്കെ സംഭവിക്കുന്ന ഈ വിചാരം, ചിന്ത, ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഇതാണ് വിചാരം, ചിന്ത, അതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുക്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും ആർക്കും ഒരിടത്ത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഒന്നല്ല അതാണ്. പക്ഷെ അതിന് നമ്മളെന്ത് ചെയ്യുന്നു, നിരന്തരം അതിനെ വിചാരം ചെയ്ത് വിമർശിച്ച് അതിനെ കുറിച്ചുള്ള വ്യക്തത വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ഈ സംഭവിക്കുന്നത്, അതാണ് സംഭവിക്കുന്നത്. ഇത് സമാധിയുടെ കാര്യമല്ല പറയുന്നത്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതാണ് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത നമ്മൾ വിചാരം ചെയ്യുന്ന ഒരാളും സംഭവിക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരാളിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും വിശേഷതകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും പ്രത്യേകത വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷത ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് വേണം, അതെങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? ആന്തരികമായ എന്തെങ്കിലും ഒരു വിശേഷത എനിക്ക് വേണം. മറ്റുള്ളവരെ പോലെ ആയിരുന്നപ്പോൾ ഒരാൾ ആഗ്രഹിക്കണം, ഞാൻ ഇങ്ങനെ കാവ്യൊക്കെ കൊടുത്തിരിക്കുകയാണ്, മറ്റുള്ളവരെ പോലെ ഒരാളല്ല, എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന് വിചാരിച്ചാലോ, അതെങ്ങനെ നേടിയെടുക്കും? അങ്ങനെ അത് അയാളുടെ ജീവിതം അയാൾ എങ്ങനെ നയിക്കുന്നോ അതിനനുസരിച്ചിരിക്കും. എങ്ങനെ? ആ, ചിന്തിച്ചാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു, പക്ഷെ ഉറപ്പിച്ചു വെച്ചാൽ എന്റെ ഉറപ്പിന്റെ ഉറപ്പ് പോലായി പോകും. എന്ത് സംഭവിക്കും? ഉറപ്പെപ്പോഴും മനസ്സിരിക്കും. ഇരിക്കും മനസ്സിലെപ്പോഴും ഉറപ്പ്. എന്തൊക്കെ ഉറപ്പാണെങ്കിലും അതൊക്കെ മാനസിക വൃത്തികളാണ്. വൃത്തിയുടെ സ്വഭാവം എന്താണ്? പരിണമിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഞാൻ നിത്യമുക്ത എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചൊക്കെ ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരം കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടിയില്ല, അപ്പൊ പിന്നെ എന്തിനെ കുറിച്ചായിരിക്കും ചിന്ത വരുന്നു? രണ്ടു നേരം കിട്ടിയില്ലെങ്കിലോ, മൂന്ന് നേരം ആയാലോ, നേരത്തെ ചിന്തിച്ച ചിന്തയൊക്കെ മനസ്സിൽ കാണോ? ആണോ? ഒരു തലവേദന വന്നു, ഉടനെ തന്നെ പാരാസെറ്റമോൾ എടുത്ത് കഴിച്ച്, മാറിയില്ല. വീണ്ടും കഴിച്ച്, മാറിയില്ല. ഡോക്ടർ പോയി കണ്ടു, മാറിയില്ല, മാറുന്നില്ല. പിന്നെ എന്തായിരിക്കും ചിന്ത? എന്തായിരിക്കും എന്റെ തലയ്ക്ക് വല്ല ക്യാൻസറോ മറ്റോ ആണോ, വല്ല ട്യൂമറോ വല്ലതും വന്നിട്ടുണ്ടോ, അതോ ഇനി ഹാർട്ടിനാണോ പ്രശ്നം? ഇതൊക്കെ എന്റെ ചിന്ത വരുന്നത് ആണോ അല്ലേ? ഏത് ഡോക്ടറെ കണ്ടാൽ ശരിയാവും? സൂപ്പർ സ്പെഷ്യാലിറ്റി പോണോ? അപ്പോ ഉറപ്പിച്ചു വെച്ചേക്ക് അവിടെ പോയി. നമ്മൾ ഈ ഉറപ്പിച്ചൊക്കെ വയ്ക്കുന്ന നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ സ്വസ്ഥമായി, ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ ഈ ഉറപ്പെല്ലാം നിൽക്കത്തുള്ളൂ. നമ്മുടെ അതാണ് പറയുന്നത്, അവന്റെ ജീവിത വൃത്തി അനുസരിച്ചാണ് കാര്യങ്ങൾ, അവനെങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ടാണ്. ജീവിതത്തിൽ തളപ്പശകൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉറപ്പും പോകും. ഒരുറപ്പിലും ഒരു കാര്യവും. ജീവിതം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരാൾ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ. എപ്പോഴും പരസ്പര സഹകരിച്ച് ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും, ഞാൻ പറഞ്ഞ ഒരു കാര്യവും വേണ്ട, അസുഖം വരണ്ട, വിശപ്പ് വരണ്ട, ഒന്നും വേണ്ട. മറ്റ് വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ മതി, എല്ലാം ഉറപ്പും പോകും. പിന്നെ കുറിച്ചായിരിക്കും അവൻ എനിക്ക് പാരയാണ്. നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി, ചിലപ്പോൾ പാര ആയെന്നും വരാം ആയില്ലെന്നും വരാം. സംഭവിക്കുന്ന എന്താണോ, മറ്റ് വ്യക്തി ബന്ധങ്ങളിൽ വരുന്ന പൊരുത്തക്കേടുകൾ, ആ പൊരുത്തക്കേടുകൾ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ താളം തെറ്റും. പിന്നെ എപ്പോഴും ചിന്ത എന്തിനെ കുറിച്ചായിരിക്കും, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും, പിന്നെ ആത്മാവിനെ കുറിച്ചൊന്നുമല്ല ചിന്തിക്കുന്നു. അപ്പോൾ ഉറപ്പെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ ഒരാൾക്ക് പറ്റുമോ? നിങ്ങൾ വേറെ ആളുമായിട്ട് ഇടപെടുന്നു, ആ ഇടപാടുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടായി. അയാൾ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞു അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നി, ഞാൻ ശരിയല്ല എന്ന് അയാൾക്ക് തോന്നി. നിസ്സാരമായി മതി, വലിയ വിഷയങ്ങളൊന്നും വേണ്ട. അയാൾ മുമ്പേ പോകുന്നു, ഞാൻ പിറകെ പോകുന്നു, അയാളൊന്ന് തിരിഞ്ഞു നോക്കി അത് മതി, പ്രശ്നം തീർന്നു. അയാൾ ഇപ്പൊ എന്തിനാ തിരിഞ്ഞു നോക്കിയത്? അയാൾ തിരിഞ്ഞ് നോക്കിയെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ മുമ്പോട്ട് നോക്കി നടക്കേണ്ട ആളെന്തിന് പിറകെ വന്ന് എന്നെ തിരിഞ്ഞു നോക്കി? അയാൾ എന്നെ കണ്ടപ്പോ മൂക്ക് പറഞ്ഞു, എന്റെ അടുത്ത് എന്താണ് കാണിച്ചു തരാമെന്നാണ്. നമ്മൾ വ്യാഖ്യാനിക്കണല്ല, എന്നിട്ട് നമ്മുടെ മനസ്സിലെന്ത് ചെയ്യും, നമ്മൾ പൊരുത്തക്കേടുകളുണ്ടാകും. ഈ പറയുന്നതിനൊന്നും അവിടെ യാതൊരു വിലയും ഇല്ല. ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒന്നും ആണ് മനുഷ്യർ തമ്മിലെപ്പോഴും എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെടാത്ത. ആ പൊരുത്തക്കേടുകൾ വന്ന ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വന്നു കഴിഞ്ഞു, പിന്നെ നമ്മുടെ ചിന്ത സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ചാവും. ഇതൊന്നും പിന്നെ അവിടെ ചിന്തിക്കാൻ പറ്റില്ല. അവനെ ആക്രമിക്കാൻ വരെയാണോ, എന്റെ ജീവിതം അപകടമാണെന്നൊക്കെ ഒരാൾക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? എങ്ങനെ ആക്രമണത്തെ പ്രതിരോധിക്കാം, എങ്ങനെ എന്നെ എനിക്ക് രക്ഷപ്പെടുത്താം, അതിനെന്താ വഴി, എങ്ങോട്ട് ഓടിപ്പോയാ നടക്കും? അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ തന്നിരിക്കും, വേറെ തന്ന അവിടെ വേറെ തന്നിരിക്കും. എവിടെ ചെന്നാലും ആൾക്കാർ സത്യം കുന്തുമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ചിന്തിച്ച് ഉറപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഉറപ്പിക്കുന്ന ആ സമയത്തൊക്കെയോ. പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം, ഓരോരുത്തരുടെ മനസ്സും അതിനനുകൂലമായിരിക്കണം. ഇതിന് ഏറ്റവും പ്രധാനമായ ഘടകം എന്താണ്? അവനവന്റെ മനസ്സാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന പ്രതികൂലമായ കാര്യങ്ങൾ അതിനെ നിസ്സാരമായി കാണാനും അവഗണിക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ശേഷി മനസ്സിനുണ്ടെങ്കിൽ അവന് കുറെയൊക്കെ ഈ ഉറപ്പിൽ നിൽക്കാൻ പറ്റും. പലതിനും നമുക്ക് ഇപ്പൊ ഞാനിവിടെ ഇരുന്നു കൊണ്ട് ഈ പറയുന്നതന്നെ ഒരാൾ വിചാരിക്കണം, ഈ പറയുന്നവർക്ക് എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചാൽ തീർന്നു. പിന്നെ അയാൾക്ക് ഞാൻ ഈ പറയുന്നൊന്നും അവിടെ തലയിൽ കയറത്തില്ല, പിന്നെ എന്തായിരിക്കും അയാൾ ചിന്തിക്കുന്നത്? ആഹാ, അപ്പൊ ഞാനാണല്ലേ, അപ്പൊ എല്ലാം എന്റെ പ്രശ്നമൊന്നാണ് കരുതുന്നത് അല്ലേ, ഇങ്ങനെ ചിന്ത മനസ്സിൽ. അപ്പൊ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ചുറ്റുപാടുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്രാഥമികമായ ഒരു അറിവും അതിനുള്ള ഒരു ശേഷിയും മനുഷ്യനുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന വലിയ വലിയ വേദാന്തങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമാണ്. അതിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ഇപ്പോൾ സംഘർഷഭരിതമായി തന്നെ പോകും. അത് ചില വ്യക്തികൾക്ക് മനസ്സൊരു സംഘർഷത്തിലേക്ക് പോകാം, ശാന്തമായിരിക്കുന്ന മനസ്സ് സംഘർഷത്തിലേക്ക് പോകാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ പോകും, നിസ്സാര കാര്യങ്ങൾ. ചിലർക്ക് അങ്ങനെയല്ല, നിസ്സാര കാര്യങ്ങളെ അവർക്ക് അവഗണിക്കാൻ പറ്റും, ഇഗ്നോർ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നങ്ങൾ വന്നാൽ അവരെ അത് അസ്വസ്ഥമാക്കത്തോ, അതാ പറയുന്നതിന് പ്രധാനം മനസ്സാണ്. അത് നമ്മളിപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചു വെച്ചെന്ന് വിചാരിച്ചാൽ ഒന്നും മനുഷ്യന്റെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റവും വരുത്തത്തില്ല. ഒന്ന്, ഏറ്റവും പ്രധാനം അവനവന്റെ മനസ്സ് അവനവന് അനുകൂലമായിരിക്കണം, അതാണ്. അത് ചില ആൾക്കാരെ കുറിച്ച് പറയും. ചില വീട്ടിൽ അവര് പറയും, ഈ മനുഷ്യൻ, ചിലർ പറയും, എന്നോട് പലരും പരാതി പറയും, നാട്ടുകാരുടെ മുമ്പിലൊക്കെ വളരെ നല്ലവനാണ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മഹാപിശക്. പലരെ കുറിച്ചും പറയാറില്ല. നാട്ടുകാരോടൊക്കെ അയാൾ പെരുമാറുന്ന എങ്ങനെയായിരിക്കും? വളരെ നല്ല രീതിയിലായിരിക്കും, എല്ലാവർക്കും സമ്മതനാണ്, നല്ല വ്യക്തി എന്ന് പറയും. പക്ഷെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ മഹാ മൊശടനാണ്. ഇതുപോലെയാണ് മനസ്സ്. നമ്മുടെ മനസ്സ്, നമ്മുടെ പെരുമാറ്റം, മറ്റുള്ള ഇടപെടൽ കാണുമ്പോൾ ബാക്കിയുള്ളവർ പറയും, ഓ എത്ര നല്ല സ്വാമിയെ, എത്ര നല്ല രീതിയിലാണ് ഇടപെടുന്നത്, നല്ല ഒരാളാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് എന്താണോ, ഇവനെപ്പോഴും പ്രശ്നമായിരിക്കും. ഇവനീ മനസ്സിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദാസമയം. നാട്ടുകാർക്കൊക്കെ നല്ലവനാണ്, തനിക്കാണെങ്കിലോ മഹാപേശം. ഇതാണ് മനസ്സ്. മനസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ മനസ്സാണ് ഇതിന് മുഖ്യമായിട്ടുള്ളത്. പിന്നെ സാഹചര്യങ്ങൾ രണ്ടാമതേ വരുന്നുള്ള സാഹചര്യം. ഒന്ന് മനസ്സ്. അപ്പൊ മനസ്സ് അനുകൂലമായിരിക്കുകയും സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള മനസ്സിൽ ഇങ്ങനെയുള്ള ഓരോ ഉറപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറെ സഹായിക്കും. കുറെ സമയമൊക്കെ ആ ഉറപ്പിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. എന്നുവെച്ചാൽ മനസ്സ് പതറിപ്പോകാതിരിക്കും, മനസ്സ് അജിറ്റേറ്റ് ചെയ്യാതിരിക്കും, ഇങ്ങനെ എന്താണ് പ്രക്ഷുബ്ധമാകാതിരിക്കും. മനസ്സ് നമുക്ക് തന്നെ സംഘർഷത്തെ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അവനവന്റെ മനസ്സിന് തന്നെ അവനവൻ തിരിച്ചറിയുകയും എന്റെ മനസ്സിന് എന്താ പ്രശ്നം, അത് ഓരോരുത്തരും അവനവന്റെ മനസ്സിനെ തിരിച്ചറിയും, എന്റെ മനസ്സിന് എന്താ പ്രശ്നം. എന്റെ മനസ്സിനെ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയുന്നു? എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ തിരിച്ചറിയും? അത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിച്ചാ മതി. അങ്ങനെ ചിന്തിച്ചാ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ഇത് എന്റെ പ്രശ്നം എന്ന് പറയുന്നതാണ്, എന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ മനസ്സ് അനുകൂലമായിരിക്കണം. പിന്നെ സാഹചര്യങ്ങൾക്ക് ഒരു പങ്കുണ്ട്, പക്ഷെ അത് രണ്ടാമതേ വരുന്നുള്ളൂ. ഒന്നാമത് അവനവന്റെ മനസ്സ് തന്നെയാണ്. അത് ലോകത്തുള്ള ഇന്നു വരെയുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത് നിങ്ങൾ സാഹചര്യങ്ങളെ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ സാഹചര്യങ്ങളെ കൂടുതൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്നാ അർത്ഥം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ മേലെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചുറ്റുപാടുകളെ കുറ്റം പറയുന്നത്, നിരന്തരം കുറ്റം പറയുന്നത്. മനസ്സിന് നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ചുറ്റുപാടുകളിൽ പ്രശ്നം കാണും, പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും മനസ്സ് അനുകൂലമാണെങ്കിൽ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് ശരിയാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത വൃത്തി ശരിയാകുക എന്നുള്ളതാണ്, ജീവിത രീതി ശരിയാകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജീവിത രീതിയെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സന്യാസം എന്ന് പറയുന്നത്. ഒരുപാട് സാമൂഹിക ബന്ധങ്ങളും ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളെന്ന് പറയുന്നതൊക്കെ ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബാധ്യതകളാണ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരാളൊരു ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നു, അയാൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ബാധ്യതകളെ അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയോട് കുടുംബത്തോട്, ബന്ധുമിത്രാദികളോട് ഒരുപാട് ബാധ്യതകളുണ്ട്. അയാൾക്ക് നിറവേറ്റേണ്ടതായ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇതൊക്കെ അയാളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സ്ത്രീക്കാണെങ്കിലും പ്രശ്നമുണ്ടാകും, പുരുഷനായാലും പ്രശ്നമുണ്ട്. അപ്പൊ അത്തരം ബാധ്യതകളിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ജീവിതമാണ് എന്ത് പറയുന്നത്? സന്യാസം. അപ്പോൾ ആ ബാധ്യതകളിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അതിനൊരു ആ ജീവിതത്തിനൊരു സുഖം ഉണ്ടാകും. ഇപ്പൊ ഈ സന്യാസം എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പുരോഗമിച്ച രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ അങ്ങനെ ഒരു ജീവിതം സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ സന്യാസം എന്നൊന്നും അവർ പറയത്തില്ല. ബാധ്യതകളെല്ലാം ജീവിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അപ്പോൾ അതാണ് സാഹചര്യങ്ങളെ അനുകൂലമാക്കുക എന്ന് പറയും. പക്ഷെ എന്നാലും അവിടെ മനസ്സനുകൂലമായി, മനസ്സിനെ കൂടെ അതിനനുസരിച്ച് മെരുക്കിയെടുക്കണം. മനസ്സ് മെരുകാത്തതാണെങ്കിൽ മെരുക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ വരുന്നിടത്ത് മാത്രമേ നമ്മൾ ഈ പറയുന്ന വേദാന്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യുള്ളൂ. പിന്നെ ചിലർക്ക് ജന്മനാ തന്നെ എന്തായിരിക്കും, മനസ്സ് കുറച്ച് മെച്ചപ്പെട്ടതായിരിക്കും, സ്വസ്ഥമായിരിക്കും. മനസ്സ് മെച്ചപ്പെട്ടിരിക്കുക, സ്വസ്ഥമായിരിക്കുക. ഇപ്പൊ സാധാരണ മനസ്സ് അസ്വസ്ഥത എന്ന് പറയുന്നത് മനസ്സ് മനുഷ്യ ചിന്തിച്ചതിനൊരു പരവശപ്പെടുത്തുന്ന, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പാടുകയും മനസ്സ് ഇങ്ങനായി പോകുന്ന. അപ്പൊ അങ്ങനെ പോകാത്ത ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചും ശത്രു മിത്രാദികളെ കുറിച്ചും അതും ഇതുമൊക്കെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് കാട് കയറാണ്. നമുക്കിതിലൊന്നും ഇതൊന്നും ചിന്തിക്കാൻ നമ്മുടെ മനസ്സിൽ നിന്ന് തരത്തില്ല. മനസ്സെപ്പോഴും അങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇതിനോടൊന്നും ഒരു താല്പര്യം വരത്തില്ല. താല്പര്യം വന്നാലും ഇതിന് അങ്ങോട്ട് പോകും. ഇവിടെ ഇരുന്ന് നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് ഓഫീസിലാരായിരിക്കും ഇരിക്കുന്നത്, അടുക്കളയിൽ ആരായിരിക്കും ഇരിക്കുന്നത്, മറ്റേ സമീപ കാറിലാണോ പ്ലെയിനിലാണോ, അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സ് പതറിയണം. അപ്പൊ ഇതിലേക്ക് ഒരിക്കലും ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ഏകാഗ്രത വരത്തില്ല. പിന്നെ അങ്ങനെയുള്ള പൊളിറ്റിക്സിലേക്ക് വലിയൊരു താല്പര്യമില്ല. പൊളിറ്റിക്സിലേക്ക് താല്പര്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമായിരിക്കും മനസ്സിൽ ചിന്ത. ഇതൊക്കെ അറിഞ്ഞിരുന്നാലും ഇതൊന്നും ഒരു നിശ്ചയവും ഉറപ്പൊന്നും അവിടെ കാണത്തില്ല. അപ്പോ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആരോഗ്യമുള്ള കാലം മുഴുവൻ ഈ പൊളിറ്റിക്സ് കളിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും. അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല, ഒരിക്കലും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാതെ. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, പുതിയ പുതിയ പൊളിറ്റിക്സ് പിടിച്ച പിള്ളേർ വരും. അപ്പൊ ഈ പഴയ പൊളിറ്റിക്സുകാരനെ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും മൂലയിക്കളും, പിന്നെ അവൻ അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പണ്ടെന്തായാലും ഓരോരുത്തരും കണ്ടാ പോലും മൈൻഡ് ചെയ്യും. ഇവിടെ ഭയങ്കര പൊളിറ്റിക്സ് ഒക്കെ കളിച്ച സ്വാമിമാര്, ഭയങ്കര പൊളിറ്റിക്സ് ഒക്കെ കളിച്ച സ്വാമിമാര് അവസാനം കട്ടിൽ കിടന്നുകൊണ്ട് മലം മാരി തിന്നുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇന്നത്തെ പൊളിറ്റിക്സുകാരന്മാരൊക്കെ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതല്ല, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇവിടെ ശിവേരി മടത്തി വേറെ ഇടത്തും കാര്യമില്ല, ഭയങ്കര പൊളിറ്റിക്സായി. അപ്പോ അതിലൊക്കെ അങ്ങനെ മനസ്സങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലൊന്നും മനസ്സ് നീക്കത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം, എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പൊ പിന്നെ ഈ ഉറപ്പൊക്കെ എവിടെ, ഈ ഉറപ്പ് നിശ്ചയം എന്നൊക്കെ പറയുന്നില്ല കാര്യം. മനസ്സ് ഇതിലൊക്കെ നിൽക്കണം, മനസ്സ് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ സാഹചര്യങ്ങൾ അതുപോലെ ആയിരിക്കണം. ജീവിത വൃത്തി, ജീവിതശൈലി അത് അതിനനുകൂലമായിരിക്കണം. വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം. അങ്ങനെയൊന്നും ആയിരിക്കാൻ പാടില്ല. ഇതേ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെയാണ് പറയാതിരിക്കാൻ വയ്യ. ഒരു സ്വാമി എന്നോട് പറയണം, കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് നാലും ചോട്ടുകൂടെ കിട്ടി. എനിക്ക് അത്ര ശ്രദ്ധ വയ്ക്കാൻ പോയി പറ്റിയില്ല. വിദ്യ സീരിയസ് ആയിട്ടാ പറയും. എന്നാൽ പറയുന്നവനും ചിന്തിക്കണ്ടേ, ഇത് ആരടുത്താ ഇതൊക്കെ പറയുന്നു, അതെങ്ങനെയും ചിന്തിക്കണ്ടേ. കുറച്ചുകൂടെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ നാലും ചോട്ടുകൂടെ കിട്ടി. അപ്പൊ ഇവരുടെ മനസ്സിലെന്താ, ഇവർ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇതിന് വേറെ കുഴപ്പം, ഒരു കുഴപ്പം കൂടെയാണ്. പുരത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവന് വേഷം കെട്ടി വിടുക, അതും ഒരു തകരാറാണ്. അവന്റെ മനസ്സിന്റെ പാകത എന്താണ്, അവൻ എങ്ങനെയായിരിക്കും അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും, ഇതൊന്നും ചിന്തിക്കുന്നില്ല. അതൊന്നുമല്ല ചിന്ത, വേഷം കെട്ടിക്കുന്നവരുടെ ചിന്ത എന്താണ്? എന്താണ് ആ, നിങ്ങൾ തന്നെ പറഞ്ഞ അതല്ല. അവന്റെ മനസ്സിന്റെ പാകത എന്താണ്, അവന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇങ്ങോട്ട് വരുന്നവനാ, അവന് വേഷം കെട്ടി ചാടാൻ കുതിരയെ പോലെ തയ്യാറായിരിക്കുകയാണ്. അവൻ എന്തിനെയൊക്കെ തയ്യാറായതുപോലെയാ വരുന്നത്, ഇവിടെ എടുത്ത് മറിയാൻ പോവുകയാണ്. ചെറിയൊരു മടം വേഷമായി കഴിഞ്ഞില്ല, അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറയും, എനിക്ക് പറയാനുള്ള കാര്യമൊന്നും മനസ്സിൽ ഒതുക്കി വെക്കുന്ന പരിപാടിയൊന്നും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, ഇതൊക്കെ ഇതിന് പ്രശ്നങ്ങളുണ്ട്. അവനവന്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ജീവിതം കൊണ്ട് സാധിക്കുന്നത്. അതിനുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ജീവിതവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതവൃത്തിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വിചാരം ഉറപ്പ് എന്നൊക്കെ പറയും. അപ്പൊ മാത്രമേ അവന് ഇതുകൊണ്ട് എന്തെങ്കിലും ശാന്തി സമാധാനവും ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ജീവിതത്തിന് ഗുണം ചെയ്യത്തൊന്നും. വെച്ചിട്ട് ആ ഇയാളതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ, എന്നിട്ടെന്താ ഇയാൾ ഇങ്ങനെയൊക്കെ? അയാളുടെ കുഴപ്പമില്ല, അയാളുടെ മനസ്സിന്റെ കുഴപ്പമാണോ? നിങ്ങൾ എന്തെങ്കിലും പഠിച്ചതെന്ന് വിചാരിച്ചു നിങ്ങളുടെ മനസ്സിനൊന്നും ശരിയാവത്തില്ല. അങ്ങനെ ശരിയായി കൊള്ളണമെന്ന് നിർബന്ധമൊന്നും. മനസ്സ് അവൻ സ്വയം തന്നെ എന്ത് ചെയ്യണം, അതിനെ അവൻ പാകപ്പെടുത്തണം. പാകപ്പെടുത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റും. അവിടെ കുറച്ച് പഠിപ്പുണ്ടെന്നും പാകപ്പെടുത്തില്ല, അത് അതിൻ്റെ ഒരു ഭാഗം, അത് ആവശ്യമാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പാകപ്പെട്ട മനസ്സിൽ അവന്റെ അനുകൂലമായൊരു സാഹചര്യത്തിൽ അവന്റെ ശരിയായ ഒരു ജീവിത വൃത്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മനസ്സിന് ഇതിനെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് അവന് ഗുണം ചെയ്യും എന്നേ പറയാൻ പറ്റും. അവന്റെ ആധ്യാത്മികമായ ജീവിതത്തിനും ഗുണം ചെയ്യും.